അവനിയിൽ എന്നുള്ളത് ആദ്യം പറയും. ഈ ലോകത്ത് അവനിവനെന്നറിയുന്നതൊക്കെ കൊടുത്താൽ, അവനിവനെന്നറിയുന്നത് ഒക്കെ എല്ലാം കൊടുത്താൽ, ചിന്തിച്ചാൽ ആദിമമായ ഒരാത്മരൂപം, ആദിമം ആദിയിലുള്ളത് എന്ന് വെച്ചാൽ തുടക്കത്തിലുള്ളത്, തുടക്കത്തിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് ആണ് തുടക്കത്തിലുണ്ടായത്. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായത്, നമ്മളെല്ലാം ഉണ്ടായത്, ഈ രൂപത്തിലുണ്ടായത്. എല്ലാ ആത്മാവ് തന്നെ, എന്നാൽ ഈ രൂപത്തിലുണ്ടാകുന്നതിന് മുമ്പ് ആത്മാവ് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ആദിമം എന്ന് പറയുന്നത്. ഫലത്തിൽ അനാദി എന്ന് വരും. ആദിമം ആദി എന്നുള്ളതിന് അനാദി എന്ന് അർത്ഥമാണ്, നേരെ വിപരീതമായ അർത്ഥമാണ്. അല്ലെങ്കിൽ ആദിമം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആദിയിലുള്ളതെന്നാണ്, ആദോഭവം ആദിമം. അപ്പോ ആദിമമായ ആത്മസ്വരൂപം എന്ന് പറയുമ്പം ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്ന ആത്മസ്വരൂപം, അത് അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് പറയുന്നു. അത് പല സ്ഥലത്തും, ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും അത് പലതവണ പറഞ്ഞതാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ തത്വത്തിന്റെ ഒരു വിശദീകരണമാണ്. എന്താണ് അതിലൊരു ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാ ചെയ്തു. എല്ലാവരും എന്തിനു സ്വസുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനൊരു തത്വമുണ്ട്. എല്ലാവരും സ്വസുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു തത്വം, ഒരു മതം. അതിന്റെ പിന്നിൽ മറ്റൊരു തത്വമുണ്ട്. എന്താണ്? എല്ലാവരും ആത്മസ്വരൂപമാണ്, അതുകൊണ്ടാണ്. വേമണയാതെ പഠിച്ചിട്ടില്ലേ, വിളിച്ചു വേല ചെയ്യും, നിയമമിരുപ്പതുകൊണ്ട് നിത്യമാകും പ്രിയമാകമേ. അവിടെയൊക്കെ അത് ഒരുപാട് വിശദീകരിച്ചാണ്. ഇനി അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് പറയുമ്പോൾ അതല്ല ഓർമ്മ. പ്രിയം ഒരു ജാതിഗീതൻ പ്രിയം, ഇതെല്ലാം ഇതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുക. അപ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടെല്ലാവരും അവരവരുടെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവിടെ അവസാനം ഒരു രണ്ടു മൂന്ന് പദ്യങ്ങൾ വന്നു, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തോ? ഉണ്ടോ? ഒന്നല്ലോ. പ്രിയവിഷയം പ്രതി ചെയ്തിടും പ്രയത്നം, ഏതവും അങ്ങനെ തന്നെ നിൽക്കയാലേ പ്രിയം അജം അമ്മയം അപ്രമേയം ഏകാദ്വയം ഇത് താൻ സുഖമാർന്നു നിന്നിടുന്നു. ഇത് 91. 92 ചർച്ച ചെയ്ത ആണല്ലോ. പേമണയാതെ വിളിക്കു വേല ചെയ്യും, നിയമം ഇരിപ്പത് കൊണ്ട് നിത്യമാകും പ്രിയമകമേ, പിരിയാതെയുണ്ട് ഇതിന്നി ക്രിയയൊരു കേവല ബാഹ്യ ലിംഗമാ. 93 ചലമുടലറ്റ തനിക്ക് തന്റെ ആത്മാവിനും അധിക പ്രിയം വസ്തു ഇല്ല അന്യം, വിലസിടും ആത്മഗത പ്രിയം വിടാതെ ഈ നിലയിലിരിപ്പത് കൊണ്ട് നിത്യമാത്മാ. ഇതിത്രയും ഇതിനോട് ചേരുന്നതാണ്. എന്നാൽ ഈ ഏകമതം മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഇതിനു മുമ്പ് വന്നു, പ്രിയം ഒരു ജാതി ധൻപ്രിയം തുതീയ പ്രിയം അപരപ്രിയം എന്നനേകമായി പ്രിയവിഷയം പ്രതി വന്നിടം ഭ്രമം തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടേണം. പ്രിയം അപരന്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം. അതിനാൽ നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. ഇതും ചർച്ച ചെയ്തല്ലേ അല്ലേ? ഇതെല്ലാം കൂടെ ഇതിനോട് ചേർക്കണം. ഏത്? അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ. ഇതിന്റെയൊക്കെ അടിസ്ഥാന തത്വം ഇതാണ്. ഈ ലോകത്ത് എല്ലാം എന്താണോ അനാദിയായ ഒരാത്മതത്വമാണ്. അല്ലെങ്കിൽ സർവകാരണമായിരിക്കുന്ന ആത്മതത്വമാണ്. അതാണ് ഈ നാനാരൂപത്തിലിരിക്കുന്നത് ആദിമമായൊരാത്മരൂപം, ആത്മസ്വരൂപം. ആത്മരൂപം എന്ന് വെച്ചാൽ ആത്മസ്വരൂപമാണ് എല്ലാവരും. അതുകൊണ്ട് ഇതൊരു ഹേതുവായി പറഞ്ഞിരിക്കുകയാണ്. അക്കാരണത്താൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നു, അവനവൻ സ്വന്തം സുഖത്തിന് വേണ്ടി. ആത്മസുഖം എന്ന് വെച്ചാൽ സ്വസുഖം. പ്രവർത്തിക്കുന്നവ എന്ന് വെച്ചാൽ ആത്മസുഖത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ, അതാണ് ആചരിക്കുന്നവ എന്ന് പറയുന്നത്. അപരന് എന്ന് പറഞ്ഞാൽ അന്യന്, സുഖത്തിനായി വരേണം. അന്യന് സുഖത്തിനായി എന്ന് വെച്ചാൽ അന്യന് സുഖത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം, അന്യന്റെ സുഖത്തിന് ഹേതുവായിരിക്കണം, അന്യന് സുഖം കൊടുക്കുന്നതായിരിക്കണം, അന്യന്റെ സുഖത്തിനും വേണ്ടിയായിരിക്കണം അന്യനും സുഖം കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തത്. അതാണ് അവിടെ പറഞ്ഞത്. എന്താണ് അഖമണയാത് അകതാരമർത്തണം. ഇപ്പൊ പരനെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അന്യന് ഇങ്ങനെ സുഖം ഉണ്ടാവും. അപരൻ അപരനെന്ന് പറയുന്നതിന് ചില ഈ ചിന്തിച്ച് ചിന്തിച്ച് അതിവ്യാഖ്യാനത്തിലേക്ക് പോകും. പരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരൻ എന്ന് പറഞ്ഞു പരം പെരുത്ത അപ്പം ഏകിടുന്നു രരിനരകാതിയിൽ വീണരിഞ്ഞിടുന്നു. പരൻ എന്ന് പറഞ്ഞാൽ പരന് പരം പരിതാപമേകിടുന്നു എന്ന് പറഞ്ഞ പരൻ എന്ന് പറഞ്ഞാല് ഒന്നും തോന്നുന്നില്ല. ഇതൊരു കഷ്ടമാണ്. അന്യൻ പരനെന്ന് വെച്ചാൽ അന്യൻ പരന് പരമ്പരിതാപമാക എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യന് ദുഃഖം ഉണ്ടാക്കും. അപ്പൊ പരനെന്ന് പറഞ്ഞാൽ അന്യൻ, അപ്പൊ അപരനെന്ന് പറഞ്ഞാൽ ആരായി? പരനല്ലാത്തവൻ ആരായി? താൻ. അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപരെന്ന് വെച്ചാൽ താനാണ്. അപ്പൊ ഇവിടെ അർത്ഥം എന്തോരം? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരൻ എന്ന് വെച്ചാൽ തനിക്ക് സുഖത്തിന് വരണം. അതൊന്നും പറയേണ്ട കാര്യം കേട്ടോ. ഇതൊക്കെ അതിവ്യാഖ്യാനങ്ങളാണ്, ഓരോരുത്തരുടെ അതിബുദ്ധി കടന്നു പോകുന്ന. പരൻ അന്യൻ അപരൻ, അവിടെ വ്യാകരണമാണ് എന്നാ പറയുന്നത്. അതായത് അപരൻ എന്ന് പറഞ്ഞ അന്യൻ, എന്നുള്ള അർത്ഥം തന്നെയുണ്ട്. പരൻ അപരൻ എന്ന ശബ്ദങ്ങളൊക്കെ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നു. പരൻ എന്ന് പറഞ്ഞാലും അന്യൻ എന്നർത്ഥമുണ്ട്. അപരൻ എന്ന് പറഞ്ഞാലും അന്യൻ എന്നർത്ഥമുണ്ട്. അങ്ങനെ വിപരീത ശബ്ദങ്ങൾക്ക് അങ്ങനെ ഒരർത്ഥം വന്നു ചിലപ്പോൾ ചിന്തിക്കാം. അതിനുത്തരം കിട്ടാത്തതുകൊണ്ടാണ് അപരൻ എന്ന് പറയുന്നതിന് പരൻ അന്യൻ അപരൻ താനെന്നൊക്കെ പറയും. അതായത് തന്നെ ഒരാൾ പരവുമായി കാണുമ്പോൾ താൻ ആരായി? പരൻ അല്ലേ. തനിക്ക് താനാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും തനിക്ക് ഏറ്റവും പരമായിരിക്കുന്ന ആരാണ്? താൻ തന്നെ. അപ്പോൾ അപരൻ എന്ന് പറയുമ്പോൾ ആരായി? അപരൻ അന്യനായി, പരൻ അല്ലാത്തവൻ. തന്നെ സംബന്ധിച്ച് പരൻ അല്ലാത്തവൻ. ഒരു സ്വാർത്ഥനെ സംബന്ധിച്ച് താനാണ് പരൻ. അവിടെ പരമെന്ന് വെച്ചാൽ വലുത്, ശ്രേഷ്ഠം, അങ്ങനെയൊക്കെയുള്ള പരമപൂജ്യൻ എന്നൊക്കെ പറയാറ്, അങ്ങേറ്റം. അപ്പൊ ഈ ശബ്ദങ്ങൾക്ക് പലതരത്തിലും അർത്ഥം വരാം, അതൊക്കെ സന്ദർഭം അനുസരിച്ചെടുക്കണം, അല്ലാതെ മണ്ടത്തരം പറയുക. അതുകൊണ്ടാണ് അപരനം എന്ന് പറഞ്ഞാൽ അന്യനെന്ന് അർത്ഥം വരുന്നത്. താൻ പരൻ, തന്നെ സംബന്ധിച്ച് താൻ പരനായിരിക്കുമ്പോ അപരനാരായി, ബാക്കിയുള്ളവരെല്ലാം അപരന്മാരായി. അവരുവിലിരുന്ന് അപരത്വ മറന്നിടാതെ പരഭാവത്തെ പ്രാപിക്കാതെ എന്നൊക്കെ പറയുന്നിടത്ത് അർത്ഥം വേറെയാണ്. സന്ദർഭം അനുസരിച്ച് അവരന് വേണ്ടി അഹർനിശം പ്രയത്നം എന്ന് പറയുമ്പോൾ അവരനാരായി താനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുമ്പോൾ താനാണ്. അപ്പൊ അതിനൊക്കെ അതിവ്യാഖ്യാനം എന്ന് പറയാം, ചിന്തിച്ച് കാടുകയറി പോവുക. അങ്ങനെയൊന്നും പറയുമ്പോ അതിന്റെ മുഖ്യമായ അർത്ഥത്തെ വിട്ടിട്ട് കാടുകഴിക്ക് പോകും. അപ്പൊ തന്റെ പ്രവൃത്തി അന്യന് സുഖത്തിനായി വരയണം, അന്യന് ഒരിക്കലും തന്റെ പ്രവൃത്തി ദുഃഖം ഉണ്ടാക്കരുത്. എന്തുകൊണ്ട് അത്? എല്ലാം ഒരാത്മ സ്വരൂപമാണ്. അപ്പൊ തന്റെ സുഖം അന്യന്റെ ദുഃഖം എന്ന് പറയുമ്പോഴും അവിടെ വിദണ്ഡാവാദങ്ങൾ വരാം. ഇപ്പോ ഗുരു പറഞ്ഞു കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കള്ളു കുടിക്കുന്നവന് അത് സുഖമാണ് ആ കേൾക്കുന്നത്. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ അത് അവന് സുഖം കൊടുക്കും. അവൻ കള്ളു കുടിക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ല ദുഃഖത്തിന് വേണ്ടിയാണ് ആ കള്ളു. ഒരു പറഞ്ഞാൽ അത് കുടിക്കുകയെ ചെയ്യരുത്. ഇപ്പോ ജാതി പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ ജാതി പറയുന്നോണ്ട് ഗുണമുണ്ടെങ്കിലും ആ പറയുന്നവർക്കത് സുഖമാണ്. അല്ലേ, ജാതി പറഞ്ഞാൽ എന്തെങ്കിലും മേന്മ കിട്ടുമെങ്കിൽ, എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ, ജാതി പറയുന്നത് അവരെ സംബന്ധിച്ച് സുഖമാണ്, അതുകൊണ്ട് നേട്ടമേ ഉള്ളൂ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, ജാതി പറയുന്നതുകൊണ്ട് നേട്ടം ഉണ്ടാകും. അപ്പൊ ജാതി പറയരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോ തന്റെ പ്രവൃത്തി അന്യന് സുഖം ആവണമെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന് വേണമെങ്കിൽ ഒരു വിദണ്ഡാവാദം ഉന്നയിക്കും. ശരിയാവും. അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പൊ മോഷ്ടിക്കുന്നു, അവരെ തന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനവിടെ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു. ഒരുവിനൊരു പ്രവൃത്തി ചെയ്യുന്ന അവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവന് ഇഷ്ടപ്പെടുത്തും. അപ്പൊ താൻ ചെയ്യുന്ന പ്രവൃത്തി ഗുരുവിന്റെ ഉപദേശങ്ങളല്ല, എല്ലാവർക്കും സുഖമായിട്ടാണ് വന്നത്. ചെല്ലു പറയും എന്താണ് ഗുരുവിന്റെ പ്രവൃത്തി ഉപദേശങ്ങളല്ല, എല്ലാവർക്കും സുഖമായിരുന്നു ആയിരുന്നു. എല്ലാവർക്കും സുഖമായിരുന്നു. അപ്പൊ പിന്നെ ഇതിന്റെ പ്രായോഗികത, താൻ ചെയ്യുന്ന പ്രവൃത്തി, താൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ തന്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം അടങ്ങും. അതെങ്ങനെയാ മറ്റുള്ളവർക്കെല്ലാം അസുഖമാകുന്നത്? അങ്ങനെയാണ്. അതെങ്ങനെ സുഖമാകും? കേട്ടില്ല. അതേ ഇപ്പൊ ഒരാൾ കള്ളുപിടിക്കുന്ന ആരെയും ദ്രോഹിക്കുന്നില്ല, വീട്ടിൽ കിടന്നുറങ്ങുന്നു, റോഡിൽ ഇറങ്ങി ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്താ പ്രശ്നം? സുഖത്തിൽ തെറ്റ് ശരിയുണ്ടോ? കള്ളുപിടിച്ചിരിക്കുന്ന സുഖം അത് സുഖം തന്നെ, കഞ്ചാവ് അടിച്ചാലും സുഖം തന്നെ. സുഖത്തിനെന്താ തെറ്റ് ശരി? അപ്പൊ അത് എന്താണ് സുഖം എന്ന് പറയുമ്പോ അവിടെ ഇങ്ങനെ പറയാൻ പറ്റും, എന്താണോ അയാള് സുഖമല്ലാത്തതിനെ സുഖമെന്ന് ഭ്രമിച്ചിരിക്കുക. അപ്പൊ ഗുരുവിടെ എന്താണോ താല്പര്യപ്പെടുന്നത് ഒരു ജീവന്റെ ഉയർച്ചയെ കുറിച്ചാണ്. ഇത് സുഖം തന്നെയാണ്, കള്ളുപിടിക്കുക എന്ന് പറയുന്നത് സുഖം തന്നെയാണ്, പക്ഷെ അതൊരു താൽക്കാലിക സുഖം. അത് തുടർന്ന് ഒരുപാട് ദുഃഖത്തിനും കാരണമായിട്ടുണ്ട്. അപ്പോൾ ഒരു സുഖം പിന്നീട് ഒരുപാട് ദുഃഖത്തിന് കാരണമായി തീരുന്നുണ്ടെങ്കിൽ അതിന് ഒരു ശരിയായ സുഖം നൽകാൻ പറ്റില്ല. അത് പറഞ്ഞല്ലോ, ആ പ്രവൃത്തി എന്ന് പറയുന്നത് അവന് താൽക്കാലിക സുഖം കൊടുക്കുന്നു, അവന്റെ കുടുംബത്തിന്, അവൻ സഹവസിക്കുന്നവർക്കെല്ലാം കൂടുതൽ ദുഃഖത്തിനും കാരണമായി തീരും, പ്രത്യേകിച്ച് ആ അന്നത്തെ ചുറ്റുപാടുകൾ. ഇവർ പറയുന്നത് എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മധുരയത് പിടിച്ചോ എന്ന് വെച്ചാൽ വലിയൊരു സമൂഹം മുഴുവൻ ബോധമില്ലാതെ ഇങ്ങനെ മദ്യത്തിലും അതിലൊക്കെ മുഴുകി കിടന്നു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യമല്ല, ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ് ഗുരുക്കണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഒരുവന് നേരെ ചിന്തിക്കാൻ പറ്റും, ജീവിതത്തിന്റെ ഉയർച്ചയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റും. ഇപ്പോ ഒരു സമൂഹത്തിൽ വളരെയധികം ആൾക്കാർ മദ്യത്തിലൊക്കെ മുഴുകി ഇങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കൂട്ടായ പ്രവർത്തനം, അതിലൂടെയുള്ള മുന്നേറ്റം ഇതൊന്നും സാധ്യമല്ല. അവരുടെ പതിതമായ ഒരവസ്ഥ, അതിൽ നിന്നും അവർക്ക് മോചനം സാധ്യമല്ലാതെ. അപ്പോൾ വ്യക്തിയും സമൂഹത്തെയും ഒരുമിച്ച് മേലോട്ട് ഉയർത്തുക എന്നുള്ളതാണ്. അത് കേവലം ഒരു സമുദായത്തിന് വേണ്ടിയല്ല, എവിടെയൊക്കെയാണോ അങ്ങനെ എല്ലാവർക്കും വേണ്ടി പറയുന്നത് തന്നെയാണ്. അല്ല ഇന്ന ജാതിക്കാർക്ക് വേണ്ടി എന്നല്ല, പക്ഷെ അത് പ്രായോഗികമായ അതിന്റെ പരീക്ഷണം നടന്നത് ഒരു സമുദായത്തിൽ തന്നെയാണ്. പക്ഷെ ആശയം എന്ന് പറയുന്നത് പിന്നീട് പല സമുദായങ്ങളും സ്വീകരിച്ചു. മനുഷ്യ സമൂഹത്തിന് മുഴുവൻ എന്ന് സ്വീകരിക്കുക എന്നുള്ള ആശയങ്ങളാണ് പറഞ്ഞല്ലോ. ഓരോ കാലത്തിന്റെയും പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ വരുമ്പോൾ അത് ചില ഭാഗങ്ങളിൽ ഒതുങ്ങിപ്പോകും, അത് സ്വാഭാവികമാണ്. അത് പറയുന്നതിന്റെ കുറ്റമല്ല, കാലത്തിന്റെ സ്വാധീനം. അപ്പൊ ഗുരു ആ ജീവന്റെ, ഗുരു എന്ന് പറയും ജീവന്റെ ഊർധ്വത, ജീവൻ മുകളിലേക്ക് പോവുക, ജീവൻ ഉയർന്നു വരിക. അപ്പോ അതിന് തടസ്സമായി നിൽക്കുന്നത് താൽക്കാലികമായി സുഖം ചെയ്താലും ആത്യന്തികമായ സുഖം കൊടുക്കുന്നതല്ല. അപ്പോ അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയോടുകൂടി വേണം മനുഷ്യൻ, പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ ജീവിയായിട്ടുള്ള മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്. അത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് അവന്റെ ക്ഷേമം മാത്രമല്ല, അവന്റെ ക്ഷേമം എന്ന് പറയുന്നത് മനുഷ്യരുടെ മാത്രം ക്ഷേമത്തിൽ ആശ്രയിച്ചിരിക്കുന്നതാണ്. അവന് അവന്റെ ചുറ്റുമുള്ള മറ്റ് ജീവികളുടെ ക്ഷേമവും പരിഗണിക്കേണ്ടി വരും. പുച്ഛങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാത്തിന്റെയും ഉറുമ്പുൾപ്പെടെ എല്ലാം നിലനിന്നാലേ അവനെ നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് ഇവിടെ പറയുന്നത് അന്യന് സുഖം നൽകണം എന്ന് പറയുന്ന ആ ഒരു വിശാലമായ അർത്ഥത്തിലാണ്. അത് താൽക്കാലികമായി ആർക്കെങ്കിലും ഒരു സുഖം കിട്ടുകയും പിന്നീട് അത് തന്നെ വലിയ ദുഃഖത്തിന് കാരണം അവയും ചെയ്തു കഴിഞ്ഞാൽ ആ താൽക്കാലിക സുഖത്തിൽ ഇതിനെ യോജിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ജീവൻ ഉയർച്ചയില്ല. ഗുരു എന്റെ താല്പര്യം മനുഷ്യന് ആധ്യാത്മികമായും ഭൗതികമായും രണ്ടു തരത്തിലും ഉയർച്ച വരണമെന്നാണ്. രണ്ടും വേണം. ആത്മീയതയെ ഗുരു വിട്ടിട്ടില്ല. ആത്മീയമായും ഉയർച്ച വരണം, ഭൗതികമായും ഉയർച്ച വരണം. അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, എല്ലാ വിദ്യയും എടുക്കണം, ആത്മീയ വിദ്യയും ഭൗതിക വിദ്യയും എല്ലാത്തിനും മനുഷ്യൻ ഉയരണം. മറ്റ് കർമ്മരംഗത്തും അങ്ങനെ ഉയർന്നു വരണം എല്ലാവരും. അത് ജാതി മതം ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും. അപ്പോ മറ്റ് സഹജീവികൾ, മനുഷ്യന്റെ സഹജീവികളായിരിക്കുന്ന മറ്റ് പ്രാണികളോടും ഒരു കരുതൽ ആവശ്യമാണ്. അതിന്റെയും കൂടെ നിലനിൽപ്പിനെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യന്റെ നിലനിൽപ്പ്. മറ്റ് ജീവജാലങ്ങൾ അപ്പൊ ഇതിൽ അങ്ങനെ ഒരു വിപുലമായ അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. പിന്നെ അത് മതത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പം എന്ത് വരും, മനുഷ്യന്റേക്ക് വരുമ്പോൾ മനുഷ്യനെ ഈ മതമാണ്. മറ്റുള്ളവർക്ക് അതുണ്ടല്ലോ. അപ്പൊ അവിടെ വരുമ്പോഴാണ് ഈ പറയുന്ന ഒരു മതം എന്ന് പറയുന്നത് അഹിംസയിൽ സാഹോദര്യത്തിൽ അധിഷ്ഠിതമാണ്. അത് സാഹോദര്യം എന്ന് പറയുന്നത് പ്രത്യേകം നമ്മള് മനസ്സിലാക്കണം. അത് അഹിംസയിൽ അധിഷ്ഠിതമായ സാഹചര്യമാണ്. മാനവികത എന്ന് പറയുന്നത് സാഹോദര്യത്തിൽ അധിഷ്ഠിതമാണ്. ആ സാഹോദര്യം വരുമ്പോഴേ അവിടെ തുല്യനീതിയും മറ്റും വരത്തുള്ളൂ. ആ സാഹോദര്യം തന്നെ ഗുരു പറയുന്നത് എന്താണോ, അഹിംസയിൽ അധിഷ്ഠിതമായ സാഹോദര്യമാണ്. അല്ല വെറുതെ സാഹോദര്യം എന്ന് പറഞ്ഞാൽ പോരാ. അത് പ്രത്യേക ശ്രദ്ധിക്കുന്നു. അത് ബുദ്ധനും അങ്ങനെ ഒരു പരമ്പരയുണ്ട്. ജൈനന്മാര് ബുദ്ധ പരമ്പര, ജൈനന്മാരുടെ പരമ്പര. ഗുരുവിന് കൂടുതലും പഴക്കം തമിഴുമായിട്ടായിരുന്നു. അവിടെ ഈ അഹിംസയ്ക്കായിരുന്നു തമിഴ് സിദ്ധന്മാരെല്ലാം വലിയ പ്രാധാന്യം. വിശേഷിച്ചും തിരുക്കുറളിന്റെ കർത്താവ് തിരുവള്ളുവർ. തിരുവള്ളുവർ ഗുരുവിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പരമ്പരയിലൂടെയാണ് വരുന്നത്. തിരുവള്ളുവരും തികഞ്ഞ അഹിംസാവാദിയായിരുന്നു. കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. അതും ഗുരുവിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ആ സാഹോദര്യമാണ് ഈ സാന്ദർഭികമായ ഓർമ്മ എന്നൊരു കാര്യം. ഇവിടെ മുൻപ് ചില സ്വാമിമാരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. അവര് വിപ്ലവ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയും. എന്താണോ ഗുരുവിന്റെ ആദർശം എന്ന് പറയുന്നത് സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം. ഇതെവിടെയാണ്, എവിടെ നിന്നാണ് ഇത് വന്നത്? എവിടുന്ന് കേട്ടില്ല. കാർമാക്സിന്റെ ഒന്നും ഉണ്ട്, അതിനു മുമ്പേ ഉണ്ട്. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൽ എന്റെ മുദ്രാവാക്യമായിരുന്നു. സമത്വം, സ്വാതന്ത്ര്യം, സഹോദരി എന്ന് പറയുന്നു. ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം. അത് ഇവിടെ ചില സ്വാമിമാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് അവര് വിപ്ലവകാരികളെ കണ്ട് അവരടുത്ത് പറയും എന്താണ്? ഗുരു പറഞ്ഞിരിക്കുന്ന ഇതാണ് സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം. ഇപ്പൊ അവര് രാഷ്ട്രീയക്കാരാണ്, അല്ലാതെ ഒറിജിനൽ വിപ്ലവകാരികളൊന്നുമല്ല. രാഷ്ട്രീയ വിപ്ലവകാരികളുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ വിപ്ലവ പാർട്ടിക്കാരെ കണ്ട് അവരോട് ഇത് പറയും, ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇനി അഹിംസാ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ആര്? അതിന്റെ നേരെ വിപരീതം. ഇവിടെ ഇടതുപക്ഷമൊന്നും വലതുപക്ഷമൊന്നും പറയും. അവരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? ഗുരു പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയുടെ അഹിംസയാണ്. ഇവരെയൊക്കെ പഠിപ്പിക്കും, ഇവരെയൊക്കെ ഗുരുവാകും. അപ്പൊ ഇവർ വിചാരിക്കും കൊള്ളാമല്ലോ, ഈ സ്വാമി എല്ലാം പഠിച്ചിരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഗുരു എന്ന് തോന്നുന്നില്ല, ഈ സ്വാമി എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചിട്ടൊന്നുമല്ല, ഇതൊക്കെ പൊതുവിജ്ഞാനമാണ്, നിങ്ങൾ ഭ്രമിച്ചു പോയത്. പൊതുവിജ്ഞാനം നമുക്ക് ജനറൽ നോളജ് ജി കെ എന്ന് പറയില്ലേ, ഇപ്പൊ എൽ കെ ജി പോലും പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടെങ്കിലും നമുക്കിത് പറയാമെന്നുള്ള കാര്യമേ ഉള്ളൂ, അല്ലാതെ ഈ കവിഞ്ഞതിനകത്തൊന്നുമില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഈ വരുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും സ്വാമിയുടെ കയ്യിലാവും. വെറുതെ ഇതൊന്നൊരു കാര്യം. ഫ്രഞ്ച് വിപ്ലവത്തിലെ സാഹോദര്യം എന്നൊക്കെ പറയുന്നത് ഈ ഗുരു പറയുന്നതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നും രാഷ്ട്രീയക്കാർ പ്രസംഗിക്കും ആ സാഹോദര്യം. ആ സാഹോദര്യമാണ് ശരിയാണ്. അതൊക്കെ ഗുരുവിന് മുമ്പ് തന്നെയാണ് സംഭവിച്ചത്. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് 1789 മുതൽ ഒരു 10 വർഷം. അപ്പൊ ഗുരു ജനിച്ചിട്ടില്ലല്ലോ, അതൊക്കെ ശരി തന്നെ. അതിനുശേഷമാണ് മാർക്സ് ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അതിന്റെ അവിടെ സാഹോദര്യം എന്ന് പറയുന്നത് ഈ ഗുരു പറയുന്നതായിട്ട് ഒരു ബന്ധമില്ല. എന്തുകൊണ്ട് ബന്ധമില്ല? അത് ഹിംസയാണ് അവിടുത്തെ സാഹോദര്യം. ശരിയാണ്, രാജാക്കന്മാര് Louis XVI അയാളുടെ ഭരണത്തിൽ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പെട്ട ജനങ്ങൾ സംഘടിച്ച് അവര് രാജാവിനെയും റാണിയെയും ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ച്, ഗില്ലറ്റിൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രസിലൊക്കെ പേപ്പർ കട്ടർ പോലെ ഒരു സാധനമുണ്ട്, അത് തന്നെ. ഇങ്ങനെ പിടിച്ചടിച്ചു കഴിഞ്ഞാൽ പേപ്പർ കട്ട് ചെയ്ത് പോകും. ഇതുപോലെ ഒരു സാധനത്തിന്റെ അകത്തോട്ട് മനുഷ്യന്റെ തല വച്ചിട്ട് ഒറ്റയടിയെടുക്കും, പേപ്പർ കട്ട് ചെയ്യുമ്പോൾ. ഇങ്ങനെ ഗില്ലറ്റ് ഒരു ഡോക്ടർ കണ്ടുപിടിച്ചാണ്. ഇതുപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു. അത് വിപ്ലവം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, കൊല്ലുമല്ലോ. ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു. അത് 14 വയസ്സുള്ള കുട്ടികൾ മുതൽ 90 വയസ്സുള്ള വൃദ്ധന്മാരെ വരെ കൊന്നു വിപ്ലവം. എന്റെ ചരിത്രം പഠിച്ചാൽ അവിടെ ഈ സാഹോദര്യം എന്ന് പറഞ്ഞ, അത് സഹോദര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ കൊല്ലുന്നവരുടെ സഹോദര്യമാണ്, അവരെ ഒരുമിപ്പിച്ചു നിർത്താൻ പറഞ്ഞു. നമ്മൾ സഹോദര ഭാവനയിൽ ചേർന്ന് നിന്നാലേ എന്ത് ചെയ്യാൻ പറ്റുമോ, മറ്റവരെ പ്രതിവിപ്ലവകാരികളൊക്കെ കൊല്ലാൻ പറ്റും. അത്തരം ഒരു സാഹചര്യം അല്ല ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം മതത്തിലുമുണ്ട് സഹോദര്യം, സെമറ്റിക് മതങ്ങളിലെല്ലാം ഉണ്ട് സഹോദര്യം. പക്ഷെ ആ സഹോദര്യം എന്ന് പറയുന്നത് ആ മതത്തിൽ ചേർന്നാലേ ആ സഹോദര്യം വരത്തുള്ളൂ. മതത്തിൽ ചേരുന്നവർക്ക് ഭയങ്കര സഹോദര്യമാണ്. മതത്തിന് പുറത്താണെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് മാറ്റം വരുമെന്നുള്ളതല്ലാതെ ശരിക്കും മതരാഷ്ട്രങ്ങളിൽ മറ്റ് മതത്തിൽപ്പെട്ടവരോട് സാഹോദര്യമുണ്ട്, അവർ അവിടെ കഴിയണമെങ്കിൽ കരം കൊടുക്കണം. കരം കൊടുത്ത് കഴിയണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹോദര്യമല്ല ഏതെങ്കിലും ഒരു ഇപ്പൊ പാർട്ടിക്കാർ, നിങ്ങളൊരു പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ എന്തുവരും? അവിടെ സാഹോദര്യമായിരിക്കും. ആ പാർട്ടിയിലുള്ളവരെല്ലാം അല്ലേ? ഇപ്പൊ ചില പാർട്ടി ചേർന്ന് കഴിഞ്ഞാല് ആ പാർട്ടിക്കാരെല്ലാം വിളിക്കുന്ന എന്താണ്? സഖാവ് എന്ന് വിളിക്കും. പാർട്ടി ചേരാത്തവന് വിളിക്കും. പാർട്ടിക്കകത്തുള്ള സഹോദര്യം, അത്തരം സഹോദര്യം അല്ല അവർ പറഞ്ഞു. പിന്നെ ചില കക്ഷികൾ ചേർന്ന് കഴിഞ്ഞാൽ അവർ ഭായി എന്ന് വിളിക്കും. ഭായി ഭായി എന്ന് പറഞ്ഞാലും അതിനകത്ത് ചേരുന്നവർക്കേ ഉള്ളൂ ആ സഹോദര്യം. പുറത്തുള്ളവന് അവരൊരിക്കലും ആ സഹോദര്യം കിട്ടത്തില്ല. അത് ആ സംഘടനകൾക്കുള്ളിലുള്ള ഇതാണ്. നരേന്ദ്ര ഭായി, സഖാവ് പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അകത്ത് ചേർന്നാലേ ഉള്ളൂ. പുറത്ത് നിൽക്കുന്നവൻ അതിപ്പോഴില്ല, അതിലുമുണ്ട് പ്രത്യേകത. ഈ സഖാവ് ആയിരിക്കുമ്പോഴേ സഖാവ് പിണറായി വിജയൻ എന്ന് പറയും. മുഖ്യമന്ത്രിയൊക്കെ ആയാൽ പിന്നെ സഖാവെന്ന് പറയത്തില്ല. പിന്നെ പറയുന്നത് എന്താണോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് മറ്റു മന്ത്രിമാരെല്ലാം പറയും. അപ്പൊ പിന്നെ ഈ സഖാവ് എവിടെ പോയി? സഖാവ് പെട്ടെന്ന് മാറി. എന്തായി? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മാനനീയ പ്രധാനമന്ത്രി നരേന്ദ്രഭായി പോയി. പ്രധാനമന്ത്രിയെ കുറിച്ച് ആ മന്ത്രിമാര് പറയുന്ന എന്താണോ, എല്ലാവരും പറയുന്ന എന്താണോ, മാനനീയ പ്രധാനമന്ത്രി. ഒരിക്കലും നരേന്ദ്രഭായി എന്ന് പറയത്തില്ല. അത് പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇവർക്ക് ഈ മന്ത്രിസ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ പറ്റൂ. അവിടെ ഈ പറയുന്ന സഹോദര സാഹോദര്യം പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എത്രമാത്രം എന്താണോ ബഹുമാനം കൂട്ടിക്കൊടുക്കാമോ, അത്രയും കൂട്ടി പറഞ്ഞാലേ എന്ത് പറ്റൂ, മന്ത്രി ആയിരിക്കാൻ പറ്റും. നിങ്ങൾ തന്നെ പറയാം, പരമപൂജനീയ സ്വാമി പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറയാറുണ്ട്. എത്ര പരമപൂജനീയ ചേർക്കുമ്പോ അത്രയായിരിക്കും ആശ്രമത്തിൽ സ്ഥാനം. ഇല്ലെങ്കിൽ അവന് ആ പൂജനീയത്വം എല്ലായിടത്തും ഇത് തന്നെയാണ്. അവിടെയും സഹോദര്യമുണ്ട്. സഹോദരി ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ പരമ പൂജനീയ എന്നൊക്കെ വരുന്നത്? അതിന്റെ ആവശ്യമില്ല. പക്ഷെ ബഹുമാനപ്പെട്ട എന്തിന്? സഖാവ് എന്ന് പറഞ്ഞു, അതാണ് അതിന്റെ ശരി. സഹോദരിയും അല്ലേ? പക്ഷെ അവർക്ക് ഉറപ്പില്ല. ഈ ബഹുമാനപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നാളെ താൻ, കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ കൃപയില്ല ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത്. ആ കൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അവിടെയെങ്കിലും ഇരിക്കാൻ പറ്റത്തില്ല. എന്താ ശരിക്കും ബ്രഹ്മശ്രീ എന്നൊക്കെ പറയുന്നു. ഈ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ചെട്ടികുളങ്ങര എന്ന് കേട്ടിട്ടുണ്ടോ? ചെട്ടികുളങ്ങര അവിടെ ഉത്സവത്തിനൊരു ഒരു പരിപാടിയുണ്ടെന്ന് വെച്ചാൽ എടുപ്പ് കുതിര. കുറേ ഈ കമുകെല്ലാം ഇങ്ങനെ ഒരുപാട് പൊക്കത്തിന് കെട്ടിവെച്ചിട്ട് അതിന് കുറെ കൊടിയതോരണങ്ങൾ കെട്ടിവെച്ചിട്ട് കുറെ ബോധമില്ലാത്ത മനുഷ്യർ ഇത് പൊക്കിയെടുക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല. ഇത് എടുത്താൽ പൊങ്ങാത്തൊരു സാധനം, ടൺ കണക്കിന് വെയിറ്റുള്ള സാധനം. ഇത് കാണാനും കുറെ ബോധമില്ലാത്ത മനുഷ്യരവിടെ ഇവരിത് കണ്ടുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പൊക്കുക അതാക്കുക, ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. പിന്നെ എന്തെങ്കിലും കഥകളൊക്കെ പറയും. അതുപോലെ എടുപ്പ് കുതിരകൾ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ഈ സ്വാമിമാർക്ക് ഇവിടെ എന്താണ് സ്വാമിമാരുടെ കൂടെ വരുന്ന എടുപ്പ് കുതിരയാണ് എന്ത് ചെയ്യും? ബ്രഹ്മശ്രീ. അത് ഇതെന്നൊക്കെ പറയും. ഇന്നത്തെ കാലത്ത് അതിനൊന്നും യാതൊരു ആവശ്യമില്ല. ഒരു കാലത്തൊക്കെ ശരി, പഴയ കാലത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞില്ല, ആ കാലമൊക്കെ പോയി. എങ്ങനെ? ഇത് തന്നെ അത്തരം ഒരുപാട് ഇതൊക്കെ ചേർക്കുന്നത് മാർക്ക് ക്ലോർ തിയോഡിഷ് ക്ലിഷ് എന്നൊക്കെ പറയേണ്ട ഒരു പേരിന്റെ പിറകില് ചില അച്ഛന്മാരുടെയൊക്കെ പേര്. ഇതെന്താണെന്ന് ഇതുവരെ അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. പേര് ചേർത്തിരിക്കുന്നവർക്ക് അറിയാമോ എന്നറിയത്തില്ല. അതുപോലെയാണ് ഇവിടുത്തെ ഈ ബ്രഹ്മശ്രീ അത് ചെയ്ത് എന്നൊക്കെ പറയുന്നു, അതിനും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കളയേണ്ട കാലം കഴിഞ്ഞു. ചേർത്തില്ലെങ്കില് അത് ഒരിക്കൽ സംഭവം ഉണ്ടായി. കൺമനയിലെ ഇവിടെ നിന്ന് രണ്ട് സ്വാമിമാരെ അവിടത്തേക്ക് ക്ഷണിച്ചു. അതില് ഒന്ന് പ്രകാശാന സ്വാമി, ഒന്ന് ആ സ്വാമിയുടെ പേര് ഞാൻ പറയുന്നില്ല, നമുക്ക് നോട്ടീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ തയ്യാറാക്കുന്നതല്ലേ. അപ്പോ പ്രകാശാന സ്വാമിക്ക് ബ്രഹ്മശ്രീ ഉണ്ടായിരുന്നു, പക്ഷെ ഈ മറ്റേ ലോ ഗ്രേഡ് സ്വാമിക്ക് ബ്രഹ്മശ്രീ ചേർത്തില്ല, മനഃപൂർവ്വം ചേർക്കാത്തില്ല, വിട്ടുപോയതാണ് സ്വാമി. പ്രശ്നം ഉണ്ടാക്കി ഇവിടുത്തെ സ്വാമിയല്ല, ബ്രഹ്മശ്രീ എന്താ ചേർക്കാത്തത്? പിന്നെ അത് സ്വാമി അവിടെ പറഞ്ഞെങ്ങനെയല്ല, അത് ഞാൻ ചോവനായോണ്ടാണോ എനിക്ക് ബ്രഹ്മശ്രീ ചേർക്കാത്തത്? വേറെ ഒരുപാട് സ്വാമിമാരെ കൂടെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. എന്തോ കഷ്ടകാലത്തിന് ഈ സ്വാമിയുടെ ബ്രഹ്മശ്രീ ഇല്ലാത്ത ചേർത്തില്ലെന്നുള്ളൊരു സത്യമാണ്. എന്നാ പ്രകാശാന സ്വാമിക്ക് ഉണ്ടായിരുന്നത്, സ്വാമി ചോദിച്ച ഇതാണ്, പ്രത്യേകിച്ച് പന്മനയുണ്ട്, സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കാമെന്ന്. എന്നോടൊന്നും പറഞ്ഞില്ല, പിന്നെ ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞു. ഇതൊക്കെ ആൾക്കാർക്ക് വലിയ നിർബന്ധമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ബഹുമാനം, മാനനീയം, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്തിനാ കൂടെയുള്ളവർ കൊണ്ട് ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയിപ്പിക്കുന്നത്? പഴയതുപോലെ പറഞ്ഞാൽ പോരെ, സഖാവ്, ഭായി, ഇതൊക്കെ പോരെ. അപ്പൊ ആ സാഹോദര്യം എന്ന് പറയുന്നപ്പോ എന്താ അതിലുള്ളത്? കൃത്രിമം, സ്വാഭാവികമല്ല എല്ലായിടത്തും ഉണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ എന്താണ്, ഇതിലും കൂടി ഒന്ന് അവിടെ ചേർക്കുന്നു, തിരു തിരുവരും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചേർത്തില്ലെങ്കിൽ അവിടെ രക്ഷയില്ല. അപ്പൊ ഇത് ഒന്നുമല്ല, ഈ എന്താണ് ഹിംസയ്ക്ക് വേണ്ടിയുള്ള സാഹോദര്യമാണല്ല ഇവിടെ പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനി എനിക്ക് ഞാൻ പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല, എന്തായാലും തീരാറായി, ഇനിയിപ്പോ എത്ര ശത്രുക്കൾ വന്നാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും ഉള്ള കാര്യം പറയണമല്ലോ. അപ്പൊ അത്തരം ഒരു സാഹോദര്യം എന്താ പറയുന്നത്? ഇവരെല്ലാവരും പറയും ഒരു സാഹോദര്യത്തെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഇവർ കാണുന്ന സാഹോദര്യമാണ്. ഇവരീ സാഹോദര്യം പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? പരസ്പരം കൊല്ലുന്നു, സൗകര്യം കിട്ടിയ അതാണ് അവരവരെ അവരുടെ പാർട്ടിയെ വളർത്താനും അധികാരത്തിൽ വരാനും വേണ്ടിട്ട് ഇവരെല്ലാവരും സൗകര്യം കിട്ടിയ കൊല്ലും. എന്നിട്ട് സാഹോദര്യം, എന്നിട്ട് ഗുരുവിനെ പുകഴ്ത്തും, ഗുരു ഞങ്ങളുടെ കക്ഷിയാണെന്ന് പറയും. അപ്പൊ അത് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കും. അതല്ല ഇവിടെ ഗുരു പറയുന്നത്, ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തത്വമാണ് ഈ വരികളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്ത്. ഒരാത്മതത്വം ഒന്നാണ്. അല്ലെങ്കിൽ ഗുരു തന്നെ പറയുന്ന പോലെ എന്താണ്, മായ വനിതയിൽ നിന്ന് പുറന്നു മാറിയിടുന്നു. കേട്ടിട്ടുണ്ട് ഇതെല്ലാം. ആ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു പ്രകൃതിയിൽ നിന്ന് എല്ലാം പുറക്കുന്നു അർത്ഥത്തിലും പറയാം, അല്ലെങ്കിൽ എല്ലാം ഒരു തത്വമാണ്, ഈ രണ്ടു അർത്ഥത്തിലും പറയാം. അല്ലാതെ നമ്മൾക്ക് ഓരോ രാഷ്ട്രീയക്കാർക്കും ഒപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ്, അവരെ പാട്ടിലാക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യമല്ല ഇത്. അഹിംസയിൽ അടിയുറച്ച സാഹചര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് മതതീവ്രവാദത്തിന് ജാതി വർഗീയതയ്ക്കൊക്കെ എതിരാകത്തു. അതിനെയൊന്നും അത് പിന്താങ്ങാതിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ നിലവിലുള്ള ഈ തീവ്ര മതചിന്തകളെയോ തീവ്രമായ വർഗീയ ചിന്തകളെയോ ഒന്നും ഇവർ പിന്താങ്ങുന്നില്ല. അതൊരു ഉന്നതമായ ഒരാശയം, അത് പ്രായോഗികമാക്കാൻ വേണ്ടി ഒരു പരമാവധി ശ്രമിച്ച് ജീവിച്ചിരുന്ന കാലം മുഴുവൻ അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് കുറെയൊക്കെ അതുകൊണ്ട് മനുഷ്യരിൽ മാറ്റം ഉണ്ടായി, ഇന്നും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന മറ്റുള്ള ആൾക്കാരെല്ലാം മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അവരിലുമൊക്കെ മാറ്റം വരുന്നുണ്ട്. കാരണം ഇതൊക്കെ പലതവണ ആവർത്തിച്ചു പറയുമ്പോൾ അവരറിയാതെ ഒരു പരിവർത്തനം അവരിലും വരും. ഈ കൊല്ലുക എന്ന് പറയുന്നത് ആ ചിന്താഗതിക്ക് ഇത്തരം ആശയങ്ങൾ പ്രചരിക്കുമ്പോൾ കൊല്ലണമെന്ന് വിചാരിക്കുന്നവനും ക്രമേണ മനസ്സ് മാറും. അതാണ് ഗുരു ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ നടപ്പിലായോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ നടപ്പിലാകുന്ന കാര്യങ്ങളാണ്. ഇത് നടപ്പിലാകുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ മനസ്സിന് സ്വാധീനിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നതനുസരിച്ച് സ്വാധീനിക്കുന്നവരിൽ അത് നടപ്പിലാകും. അവരിൽ ഹിംസാത്മകമായ പ്രവൃത്തികൾ കുറഞ്ഞു വരും. അങ്ങനെ ഇത് ക്രമേണ പടിപടിയായിട്ടാണ്. കാരണം ഭാരതത്തിൽ മുഴുവൻ അതിഭീകരമായ രീതിയിൽ ഹിംസ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബുദ്ധൻ അഹിംസയെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അഹിംസ പൂർണ്ണമായും ഇല്ലാതായൊന്നുമില്ല, പക്ഷെ അഹിംസയുടെ ഒരു തലം അത് കുറഞ്ഞു വന്നു. ആ തലം എന്ന് പറയുന്നത് യാഗത്തിലുള്ള അഹിംസകൾ, അത് കുറഞ്ഞു. ഇതാണ് അതിന്റെ ഒരു പ്രയോജനം. പ്രധാനമായും അതിനെതിരായിട്ടാണ് ബുദ്ധനെന്ന് ചിന്തിച്ചത്, അത് കുറഞ്ഞു അതിനുശേഷം. അതുകൊണ്ടാണ് ഈ മനുവാദികൾ അവരേറ്റവും ശത്രുവായി കാണുന്നത് ബുദ്ധനെയാണ്. മനുവാദികളുടെ ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആധുനിക മനുവാദികൾ അവർ പറയുന്നത് അവർ പ്രചരിപ്പിക്കുന്നതാണ്, ബുദ്ധൻ ഭാരതത്തെ ദുർബലമാക്കി. എന്നാണ് അവർ പറയുന്നത്. ഗാന്ധിജിയെ വെടിവെച്ചു വന്ന ഗോഡ്സെ അത് കഴിഞ്ഞ് പറഞ്ഞ ഇതാണ്, എന്താണോ അഹിംസ ഉപദേശിച്ചിട്ട് ഗാന്ധിജി ഹിന്ദുമതത്തെ ദുർബലമാക്കി. അതുകൊണ്ടാണ് ഒരു കാരണം കൊല്ലുന്നതിനുള്ള ഒരു കാരണം അതാണ്. അപ്പൊ ഹിംസാവാദികൾ എപ്പോഴും അഹിംസയ്ക്ക് എതിരാണ്. അങ്ങനെ എതിർത്തിട്ടും ക്രമേണ അഹിംസ ശക്തി പ്രാപിച്ചു വരികയാണ്, ഹിംസയുടെ ബലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരു ഭാഗത്ത്. പിന്നെ തീവ്രമായ മനോഭാവമുള്ളവരുടെ ഇടയിൽ ഇന്ന് ഹിംസയുണ്ട്. പക്ഷെ ഇന്നത്തെ ഹിംസ എന്ന് പറയുന്നത് പഴയതുപോലെ ഉണ്ട്. ഒരു കാലത്ത് ഈ ഹിംസയുടെ പേരിലുള്ള പടയോട്ടങ്ങളാണ് ലോകം മുഴുവൻ നടന്നത്. ഹിംസാത്മകമായ പടയോട്ടം നടത്തി ഒരുപാട് പേര് ഒരുപാട് മനുഷ്യനെ കൊന്നു, വളരെയധികം കൊന്നു. അത് മതത്തിൽ സംഭവിച്ചു, രാഷ്ട്രീയത്തിൽ സംഭവിച്ചു. പക്ഷെ ഇന്ന് മതത്തിന്റെ പേരിലുള്ള ആ പടയോട്ടങ്ങൾ ഇന്ന് അവിടെ ഇവിടെയൊക്കെയുള്ള ചെറിയ പൊട്ടിത്തെറികൾ അത്രയേ ഉള്ളൂ. വംശഹത്യ അതിന്ന് കുറവാണ്, ആപേക്ഷികമായി കുറവാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? മനുഷ്യന്റെ ചിന്തയെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ്. കൊല്ലുന്നത് ഒരു പരിഹാരമല്ല എന്ന് വലിയൊരു വിഭാഗത്തിന് തോന്നുന്നു. പക്ഷെ ഒരു ന്യൂനപക്ഷം ഇന്നും അങ്ങനെയാണ്. അതവർ കൊല്ലുന്നത് ചില വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, മതവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലുന്നത്. ഇപ്പൊ ഒരു കൊലം നടന്നു കഴിഞ്ഞാൽ അതിനെ പരസ്യമായി അപലപിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരും. തെറ്റാണെന്ന് പറയാം. ചിലപ്പോ ആ കൂട്ടത്തിൽ കൊല്ലിക്കുന്നവനും കാണും. ഈ കൊല്ലിക്കുന്ന ഒരു ഭാഗമുണ്ട്, കൊല്ലുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പോഴങ്ങനെയാണ്, പണ്ടങ്ങനെയല്ല. കൊല്ലുന്നവൻ നേരിട്ട് ഇങ്ങനെ കൊല്ലുന്നു, അവൻ മുമ്പേ വാളുമായിട്ട് കുതിരപ്പുറത്ത് പോകും, പിന്നാലെ അവന്റെ അനുയായികൾ എല്ലാരും കൂടെ ചെന്ന് കൊല്ലുകയാണ്. ഇന്നങ്ങനെയല്ല, കൊല്ലിക്കുന്നവൻ AC മുറിയിലിരിക്കും, കൊല്ലുന്നവൻ റോഡിൽ കിടക്കും, പിന്നെ അവൻ ജയിലിലും പോകും. അതാണ് ഇന്നത്തെ വ്യത്യാസം. ഏത് രാഷ്ട്രീയമായാലും ശരി, ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തെ വെച്ചുകൊണ്ടല്ല പറയും. പക്ഷെ എന്നാലും ഇന്ന് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൊന്നുകഴിഞ്ഞാൽ എല്ലാവരും അതിനെ അപലപിക്കും, കൊല്ലിക്കുന്നവനും അപലപിക്കാൻ നിർബന്ധിതനായിത്തീരും. അത് മോശമായി പോയെന്ന് പറയാൻ എന്തുകൊണ്ട്? സമൂഹ മനസാക്ഷി ഇന്ന് ഹിംസയ്ക്കെതിരാണ്. പണ്ടങ്ങനെയായിരുന്നില്ല. ഇഷ്ടം പോലെ കൊല്ല, കൊല്ലുന്നതിന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊന്നേ ലോകത്തെ നന്നാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കൊല്ലുന്ന രാഷ്ട്രീയം ഉണ്ടായത് അല്ലേ. മതങ്ങളിലും വന്ന് രാഷ്ട്രീയത്തിലും വന്ന് ഒരുപാട് വംശഹത്യകൾ ഇന്നതിന് വളരെ കുറവാണ്, ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളതേ. പൊതുവെ മനുഷ്യൻ പുരോഗമനപരമായി ചിന്തിക്കുന്ന മനുഷ്യർ അതിനെ അനുകൂലിക്കുന്നില്ല, അതുകൊണ്ടാണ് അതുപോലെ നടക്കാത്തത്. അപ്പോൾ ഗുരുവിന്റെ കാഴ്ചപ്പാട് എത്രമാത്രം ശരിയായി എല്ലാം നടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ അങ്ങോട്ടാണ് സമൂഹം പോകുന്നത്. അഹിംസയുടെ രീതി തന്നെയാണ് മാറുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷമായി കാണാം ഹിംസയുടെ സ്വഭാവം മാറുന്നു. ഈ പ്രാകൃതമായ ഹിംസകൾ മാറുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. വംശഹത്യകൾ ഇല്ലാതാകുന്നതിന് വലിയൊരു കാര്യമാണ്. അതായത് പറഞ്ഞിട്ടില്ലേ, ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നു, ഹിറ്റ്ലർ. ഇന്ന് അങ്ങനെ ഒരു കൊല്ല ലോകത്ത് നടക്കും? ഇന്ന് നടക്കാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും തുടങ്ങിയാൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ലോകത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടെ സമൂഹത്തിന് കുറച്ചുകൂടെ തെളിഞ്ഞ ഒരു മനസാക്ഷിയുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും ഈ സഹോദരിയെ തേറ്റുപിടിക്കുന്നത്. സഖാക്കളും ഭായിമാരും എല്ലാം എന്ത് ചെയ്യുന്നു, ഗുരുവിന്റെ സഹോദരിയത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ്. അവർക്കത് പറഞ്ഞേ പറ്റൂ. അല്ലാതെ പറ്റത്തില്ല. അപ്പൊ അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടേയിരിക്കും, അതിനും ചെറിയ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടേയിരിക്കും, അഹിംസയ്ക്ക് അനുകൂലമായി അത് മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് ലോകത്ത് നമ്മൾ കാണാം. അതുകൊണ്ട് സ്വാമിമാര് എങ്കിലും മുമ്പ് ഇങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ഗുരുവിന്റെ സാഹോദര്യം എന്ന് പറയുന്നത് പറഞ്ഞ വിപ്ലവത്തിന്റെ സാഹോദര്യമാണ്, അല്ലെങ്കിൽ ഇന്ന മതത്തിലെ സാഹോദര്യമാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ സാഹോദര്യമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കും നല്ലതാണ്. ആ സാഹോദര്യം എന്ന് പറയുന്നത് എന്താണ്? അഹിംസയിലുള്ള സാഹോദര്യമാണ്, അത് സർവജീവികളുടെയും സാഹോദര്യമാണ്. അത് ജീവന്റെ ഊർധ്വഗതി ഗുരുവിന്റെ ഭാഷയ്ക്ക്, അല്ലെങ്കിൽ എല്ലാ ജീവന്മാരുടെയും ക്ഷേമം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹോദര്യമാണ് ഗുരു പറഞ്ഞു. അതിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമൊന്നുമല്ല, അതൊക്കെ ആ കാലത്തിൽ ആവശ്യമായിരുന്നു. അത് ആവശ്യമല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ നിയന്ത്രണം വിട്ട് അക്രമമാർഗത്തെ സ്വീകരിക്കും, അതൊക്കെ സംഭവിക്കും. ഒരു പ്രസ്ഥാനത്തെ എതിരായിട്ടല്ല ഞാൻ പറയുന്നത്. ഗുരുവിന്റെ പാരമ്പര്യം എന്ന് പറയുന്ന ആ ബുദ്ധനിലും ജൈനനിലും തിരുവള്ളുവറിലൂടെയൊക്കെ കടന്നു വന്ന ഒരു പാരമ്പര്യത്തിലാണ്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു പറയുന്നത് എന്താണോ സാഹോദര്യം, അതിൽ ഗുരു വിശേഷിച്ച് അദ്വൈതത്തിനവിടെ കൂട്ടിച്ചേർത്ത്. അവിടെയാണ് ഇവിടെയും സനാതനധർമ്മത്തെ ഗുരുവിനെ ചേർക്കാൻ പറ്റാത്തതും അതാണ്. ഹിന്ദുമതത്തിൽ ചേർക്കണമെന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ ഗുരു പറയുന്നുണ്ട് ശുദ്ധ ഹിന്ദുമതം എന്ന് പറയുന്നു, വേണമെങ്കിൽ അതേ ഗുരുവിനെ ചേർക്കാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശുദ്ധ ഹിന്ദു? എന്താണ് ശുദ്ധ ഹിന്ദുമതം? ഈ പ്രചരിച്ചിരുന്ന ഹിന്ദുമതം അതിനുള്ള എല്ലാ തിന്മകളും ദൂരീകരിച്ചു കഴിഞ്ഞാൽ അതിലെ കേവലമായ ആത്മീയത, അതിലെ അഹിംസ തുടങ്ങിയ ആദർശങ്ങൾ ഇതെല്ലാം മാത്രമായിട്ട് ഹിന്ദുമതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒന്നും ഒരിക്കലും നിലനിന്നിട്ടില്ല. അത് ഹിന്ദുമതത്തെ സംബന്ധിച്ചൊരു പരിഷ്കരിച്ച ആശയമാണ് ഉദയം പറയുന്നത്. ശുദ്ധമായ ഹിന്ദുമതം നിലവിലിരുന്ന ഒന്നല്ല, ഹിന്ദുമതം അങ്ങനെ അയാൾ കൊള്ളാം എന്നാഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാണ്. കാരണം സാങ്കേതികമായി ഹിന്ദു എന്നാണല്ലോ എഴുതുന്നത്, അതിൽ അഭിമാനിച്ചില്ലെങ്കിലും എല്ലാവരും ഹിന്ദു എന്നല്ല എഴുതാം. ആ ശുദ്ധമായ ഹിന്ദുമതം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ സാങ്കേതികമായി അതിൽ ഉൾപ്പെടാം, പക്ഷെ അങ്ങനെ ഒന്നും നിലവിലില്ല, അതൊരു സങ്കല്പം മാത്രമാണ്. അഹിംസ പോലെയുള്ള ആശയങ്ങൾ അങ്ങനെയല്ല, ബുദ്ധനെ പോലെയുള്ള ആൾക്കാർ അത് പ്രായോഗികമാക്കിയതാണ്. തിരുവള്ളുവരെ പോലെയുള്ളവരെല്ലാം അത് അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി സമൂഹത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചവരാണ്. ബുദ്ധൻ അഹിംസാവാദിയായപ്പോൾ അശോകൻ അഹിംസയെ സ്വീകരിച്ചു, ഹിംസ കൂടിയേ തീരുമെന്ന് വാശി പിടിക്കുന്ന മനുവാദികൾ എന്തൊക്കെ എതിരായി പറഞ്ഞാലും ശരി, അത് ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്തിയിരുന്നു, ഭാരതത്തെ ദുർബലപ്പെടുത്തിയിരുന്നു, എന്തെല്ലാം പറഞ്ഞാലും ശരി, അഹിംസാത്മകമായ കാഴ്ചപ്പാടിലായിരിക്കും ലോകം മുന്നോട്ട് പോകുന്നത്, ലോകത്തിന്റെ പുരോഗതി അങ്ങനെ. അതാണ് നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ നോക്കി മനസ്സിലാകുന്നത്. അതുകൊണ്ട് അതിനെ എതിർക്കുന്നവരെല്ലാം അവർ സ്വയം അപ്രസക്തരായിത്തീരും. അതാണ് സംഭവിക്കുന്നത്. ശ്രദ്ധിക്കുന്നു.